മീഖ അധ്യായം ഒന്ന്. യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മോരസ്ഥ്യനായ മീഖയ്ക്കുണ്ടായതും അവൻ ശമരിയെയും യെരുശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. സകല ജാതികളുമായുള്ളവരെ കേൾപ്പീൻ, ഭൂമിയും അതിലുള്ള സകലവുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. യഹോവ തന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നു. തീയുടെ മുമ്പിൽ മെഴുക്ക് പോലെയും കിഴുക്കാൻ തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവന്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോകുകയും ചെയ്യുന്നു. ഇതൊക്കെയും യാക്കോബിന്റെ അതിക്രമം നിമിത്തവും ഇസ്രായേൽ ഗ്രഹത്തിന്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു. യാക്കോബിന്റെ അതിക്രമം എന്ത്? ശമരിയല്ലയോ? യഹൂദയുടെ പൂജാഗിരികൾ ഏവ? യെരുശലേം അല്ലയോ? അതുകൊണ്ട് ഞാൻ ശമരിയെ വയലിലെ കൽക്കുന്നുപോലെയും മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെയും ആക്കും. ഞാൻ അതിന്റെ കല്ല് താഴ്വരയിലേക്ക് തള്ളിയിടുകയും അതിന്റെ അടിസ്ഥാനങ്ങളെ അനാവൃതമാക്കുകയും ചെയ്യും. അതിലെ സകല വിഗ്രഹങ്ങളും തകർന്നുപോകും. അതിന്റെ സകല വേശ്യാ സമ്മാനങ്ങളും തീ പിടിച്ച് വെന്തുപോകും. അതിലെ സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും. വേശ്യാ സമ്മാനം കൊണ്ടല്ലോ അവളത് സ്വരൂപിച്ചത്, അവ വീണ്ടും വേശ്യാ സമ്മാനമായി തീരും. അതുകൊണ്ട് ഞാൻ വിലപിച്ച് മുറയിടും. ഞാൻ ചെരിപ്പില്ലാത്തവനും നഗ്നനുമായി നടക്കും. ഞാൻ കുറുനരികളെപ്പോലെ വിലപിച്ച് ഒട്ടകപ്പക്ഷികളെപ്പോലെ കരയും. അവളുടെ മുറിവ് പൊറുക്കാത്തതല്ലോ, അത് യഹൂദയോളം പരന്നു, എന്റെ ജനത്തിന്റെ ഗോപുരമായ യെരുശലേമിനോളം എത്തിയിരിക്കുന്നു. അത് ഗത്തിൽ പ്രസ്താവിക്കരുത്, ഒട്ടും കരയരുത്. ബേത്ത് അഫ്രയിൽ പൊടിവീട്, ഞാൻ പൊടിയിൽ ഉരുണ്ടിരിക്കുന്നു. ഷാഫീർ അലങ്കാര നഗരനിവാസികളെ, ലജ്ജയും നഗ്നതയും പൂണ്ട് കടന്നുപോകുവീൻ. സയനാൻ പുറപ്പാട്, നിവാസികൾ പുറപ്പെടുവാൻ തുനിയുന്നില്ല. ബേത്ത് ഏസനിലിന്റെ വിലാപം നിങ്ങൾക്ക് അവിടെ താമസിപ്പാൻ മുടക്കമാകും. യഹോവയുടെ പക്കൽ നിന്ന് യെരുശലേം ഗോപുരത്തിങ്കൽ തിന്മ ഇറങ്ങിയിരിക്കയാൽ മാരോത്ത് കയ്പ്. നിവാസികൾ നന്മയ്ക്കായി കാത്ത് പിടയ്ക്കുന്നു. ലാക്കീസ് ത്വരിത, നഗരനിവാസികളെ തുരകങ്ങളെ രഥത്തിന് കെട്ടുവീൻ. അവർ സിയോൻ പുത്രിക്ക് പാപകാരണമായി തീർന്നു. ഇസ്രയേലിന്റെ അതിക്രമങ്ങൾ നിന്നിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ മോരേശത് ഗത്തിന് ഉപേക്ഷണ സമ്മാനം കൊടുക്കേണ്ടിവരും. ബേത്ത് അക്സീബിലെ വ്യാജഗ്രഹം, വീടുകൾ ഇസ്രയേൽ രാജാക്കന്മാർക്ക് ആശാഭംഗമായി ഭവിക്കും. മാരേശ കൈവശം, നിവാസികളെ കൈവശമാക്കുന്ന ഒരുത്തനെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും. ഇസ്രയേലിന്റെ മഹത്തുക്കൾ അതുല്ലാമോളം ചെല്ലേണ്ടി വരും. നിന്റെ ഓമന കുഞ്ഞുങ്ങൾ നിമിത്തം നിന്നെ തന്നെ ക്ഷൗരം ചെയ്ത് മുട്ടയാക്കുക. കഴുകനെപ്പോലെ നിന്റെ കഷണ്ടിയെ വിസ്താരമാക്കുക. അവർ നിന്നെ വിട്ട് പ്രവാസത്തിലേക്ക് പോയല്ലോ.